എന്നേ ഉള്ളൂ. പക്ഷേ ഉപരിയായിട്ടാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വാസ്തവം. സമൂഹ പ്രതിബദ്ധതയായിരുന്നു ഗുരുവിന് എപ്പോഴും ഉണ്ടായിരുന്നത്. അതായത് മതത്തിനകത്തോ അത്തരം വിഷയങ്ങളൊന്നും അല്ല ചോദിക്കുന്നത്. ഹിന്ദു എന്ന് പറയുന്നതായിട്ട് ബന്ധപ്പെടുത്തി അതങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളതാണ്. മതപ്രഭാഷണം എന്തിനും മതപ്രഭാഷണം പറയണ്ട, അതൊക്കെ പുറത്തിറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ആൾക്കാർ കാണും, അവരെ പിടിച്ചു നിർത്തി പറയേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായോ? അവിടെ എവിടെയെങ്കിലും പറയാം. ഞാൻ എന്താണ് ഇവിടെ പറഞ്ഞത് അത് കൃത്യമായി പറയും. അതാണ് അതായത് ഗുരു ചെയ്ത കാര്യങ്ങൾ, ക്ഷേത്ര പ്രദക്ഷിണം, ആശ്രമം സ്ഥാപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗുരു ചെയ്തപ്പോ അത് എന്താണ് മതാധിഷ്ഠിതമായിട്ടല്ല, ഹിന്ദുത്വ പൊളിറ്റിക്സ് അതുമായിട്ട് ബന്ധപ്പെടുത്തി എല്ലാത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയല്ല ഗുരു അതൊക്കെ ചെയ്തു. കാരണം ഹിന്ദുത്വ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വരുന്നത് ശരിക്കും പറഞ്ഞാൽ സവർക്കർക്ക് ശേഷമാണ്. അതിനുശേഷമാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ പൊളിറ്റിക്സ് ശരിയായ രീതി വരുന്നത്. എസൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന് സവർക്കറുടെ പുസ്തകം 1923 വളരെ ഫേമസ് ആയ ഒരു ബുക്കാണ്. ഒരുപാട് പേരെടുത്തിട്ട് അലക്കുന്ന ഒരു ബുക്കാണ്. എസൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ. രത്നഗിരി ജയിലിൽ കിടക്കുമ്പോൾ, ബ്രിട്ടീഷുകാരുടെ തടവിൽ കിടക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് എഴുതിയാണ്. ആന്തമാനിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അതെഴുതുന്നതിന് പ്രേരകമായ ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് മാപ്പിള ലഹളയാണ്. ഖിലാഫത്ത് മൂവ്മെന്റും മാപ്പിള ലഹളയും തുടർന്നാണ് അത്. 21-22 കളൊക്കെ കിടക്ക് 23 ഈ പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുന്നത്. കേരളമാണെങ്കിൽ വന്ന് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ച ഒരു സംഭവമാണ്. അത് കൃത്യമായ കണക്കൊന്നും അറിയത്തില്ലെങ്കിലും ഒരുപാട് ഹിന്ദുക്കളൊക്കെ ഒന്നു എന്നുള്ള ഒരു പരമാർത്ഥമാണ്. അത് തുർക്കിയിലെ സുൽത്താനും ബ്രിട്ടീഷുകാർ പുറത്താക്കി അവിടുന്ന്. ഇപ്പോ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരിൽ ഭരിക്കുന്നത്, അപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങള് അതിൽ പ്രതിഷേധിച്ചു. പ്രതിഷേധിച്ചപ്പോ ഗാന്ധിജി ഏറ്റുപിടിച്ചു. കാരണം 1921-22 കാലമല്ലേ സ്വാതന്ത്ര്യ സമരം കൊണ്ട് ശക്തി പ്രാപിച്ചു. അപ്പൊ ഗാന്ധി വിചാരിച്ച് ഈ ഒരു കാരണം അവര് ബ്രിട്ടീഷുകാർക്കെതിരെയാണ് ശബ്ദം വരുത്തുന്നത്. അപ്പൊ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തുകയാണ്. ഖിലാഫത്തിനെ പിന്തുണച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ സപ്പോർട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ കിട്ടും എന്ന് ഗാന്ധിജിയുടെ ഒരു കാൽക്കുലേഷനാണ്. എന്നിട്ട് ഗാന്ധിജി കോൺഗ്രസിന്റെ നയപരിപാടിയായിട്ട് ഇതിനെ എടുത്ത് ഖിലാഫത്ത്. അതായത് തുർക്കിയിലിരുന്ന സുൽത്താനം ബ്രിട്ടീഷുകാർ പുറത്താക്കിയതിന് ഇവിടത്തെ മുസ്ലിങ്ങൾ, കാരണം മുസ്ലിമിന്റെ ആശയം എന്ന് പറയുന്നത് ഖിലാഫത്താണ്, എന്താണ് ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോ അതാണ് ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് മുസ്ലിങ്ങള് നീങ്ങുമ്പോൾ താനും ബ്രിട്ടീഷുകാർക്കെതിരാണ്. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇതിന്റെ പേരിലും മുസ്ലിങ്ങളെ കൊണ്ടുവരാമെന്നും പറഞ്ഞ് ഗാന്ധിജി ഒരു നീക്കം നടത്തിയാണ്. അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും അവരെ കൂടെ എത്തിച്ചേർക്കുകയും ചെയ്തു. പക്ഷെ അത് മലബാറിൽ വന്നപ്പോൾ അത് തിരിച്ചു വീശി. അത് വന്നിട്ട് എന്ത് ചെയ്തു, ഹിന്ദുക്കളെല്ലാം അവര് വെട്ടിക്കൊള്ളുന്ന ഒരവസ്ഥ വന്നു. ഇത് ഇന്ത്യയിൽ മുഴുവൻ വലിയ ചലനം സൃഷ്ടിച്ചു. അംബേദ്കർക്ക് ഇതിനെതിരായിട്ട് എഴുതി. അപ്പൊ സവർക്കർ ജയിലിൽ കിടന്നുകൊണ്ട് ഹിന്ദുക്കളെ ഇതിനെതിരായിട്ട് സംഘടിപ്പിക്കണമെന്ന് വിചാരിച്ചാണ് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ഐഡിയ പൊളിറ്റിക്കലായിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഹിന്ദുത്വവും ഹിന്ദുയിസവും അംബേദ്കർ രണ്ടാക്കി. ഹിന്ദുയിസം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ പറഞ്ഞോണ്ടിരുന്ന ഒന്നാണ്, അവർ ഹിന്ദു റിലിജിയൻ എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞിരുന്നത് ഹിന്ദുയിസം. അപ്പൊ അതുപോലെ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു സംസ്കൃതിയാണ്, അതൊരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ആയിരിക്കണം എന്ന് കരുതി ഹിന്ദുത്വ പൊളിറ്റിക്സിന് ഒരു അടിസ്ഥാന ശിലയിട്ടു. അങ്ങനെയാണ് ഹിന്ദുത്വ പൊളിറ്റിക്സ് വരുന്നത്. അപ്പൊ അതിനുശേഷം ഇന്ത്യയിൽ ഹിന്ദുത്വം ചർച്ച ചെയ്യുമ്പോഴത്തേക്ക്, ഹിന്ദു എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഹിന്ദുത്വ പൊളിറ്റിക്സിലേക്ക് പോകും. അപ്പൊ ഇതിനെ പിന്തുടർന്നാണ് ഹെഡ്ഗേവാർ 1925 RSS സ്ഥാപിക്കുന്നത്. RSSന്റെ പിൻപറ്റിയാണ് 1951 ശ്യാമപ്രസാദ് മുഖർജി ജനസംഘ സ്ഥാപിക്കുന്നത്. അതിനെ തുടർന്നാണ് 1980 BJP വരുന്നത്. അതിനെ തുടർന്നാണ് വാജ്പേയും നരേന്ദ്രമോദിയും പ്രധാനമന്ത്രിയാകുന്നതും BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്നതെല്ലാം. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഈ ഹിന്ദുത്വ പൊളിറ്റിക്സാണ്. അപ്പൊ ഗുരു ഹിന്ദുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി ഇനിയെങ്കിലും മനസ്സിലാക്കണം, ഇന്ന് ചർച്ച ചെയ്യുന്ന മുഴുവൻ ഈ ഹിന്ദുത്വ പൊളിറ്റിക്സിനെ കുറിച്ചാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഹിന്ദുത്വ പൊളിറ്റിക്സിലേക്ക് പോകും, അതാണോ അല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഹിന്ദുത്വമാവും, അതാണ് എന്റെ പ്രശ്നം. ഹിന്ദുയിസം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അംബേദ്കർ. അതിനാണ് സവർക്കർ പറയുന്നത് ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ അതിനാണെങ്കിൽ ഒരു മതം എന്ന് പറയാം, ആചാരങ്ങൾ വിശ്വാസങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേരുന്നതാണ്. ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ അതിനകത്ത് അന്നത്തെ കാലഘട്ടത്തിൽ സവർക്കർ ഒരുപാട് പുരോഗമനപരമായ ആശയമാണ് പറഞ്ഞതെങ്കിലും അതിൽ ഗുരുവിന് സ്വീകാര്യമല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഹിന്ദുത്വ മിലിറ്റൻസി ആണ്, ഒരു അഗ്രസീവ് ഹിന്ദുത്വമാണ്. അഗ്രസീവ് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുത്വത്തിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രത്യേകം മനസ്സിലാക്കി, ഹിന്ദുത്വത്തെ ഒരാള് അംഗീകരിക്കണമെങ്കിൽ അവര് രണ്ട് കാര്യങ്ങൾ സ്വീകരിക്കണം. ഈ ഭൂമിയെ ഫാദർ ലാൻഡായും ഹോളി ലാൻഡായും സ്വീകരിക്കണം. ഇതാണ് സവർക്കറുടെ ആദ്യത്തെ ഡിമാൻഡ്. ഫാദർ ലാൻഡും ഹോളി ലാൻഡും. ഫാദർ ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിച്ചു വളർന്നതുകൊണ്ട് ഭാരതം ഫാദർ ലാൻഡാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂസ് ബാക്കി ഇന്ത്യയിൽ ഉണ്ടായ മതവിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ സിഖുകാർ ജൈനന്മാര് ബാക്കിയുള്ള ഹിന്ദുക്കള് ഇവരെല്ലാവരുടെയും ഫാദർ ലാൻഡാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ ഭാരതഭൂമിയെ ഹോളി ലാൻഡായി സ്വീകരിക്കണം, പുണ്യഭൂമി. ഇതാണ് ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ബേസ്. ഇത് പറയുമ്പോഴാണ് സംഗതി തെറ്റുന്നത്. എങ്ങനെ തെറ്റും? കാരണം ഹോളി ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഹോളി ലാൻഡ് മക്ക മദീനയാണ്, ക്രിസ്ത്യാനികളുടെ ഹോളി ലാൻഡ് എന്ന് പറയുന്നത് ജെറുസലേം പാലസ്തീനാണ്, ജൂസിന്റെ അതാണ്. അപ്പോ അതുപോലെ ഇന്ത്യ തന്നെയായിരിക്കണം അവരുടെ ഹോളി ലാൻഡ്. പുണ്യഭൂമി എന്ന് പറയുമ്പോൾ അത് വലിയൊരു വിശ്വാസത്തിന്റെ പ്രശ്നം വരും. വിശ്വാസത്തിന്റെ പ്രശ്നം മാത്രമല്ല, ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ ജൂയിസ് ഏവർക്കൊന്നും അവരതിനെ ഹോളി ലാൻഡായി കരുതിയിരിക്കുന്നിടത്തോളം ഇന്ത്യയോട് കൂറില്ലാത്തവരാകുന്നു. കാരണം അവരുടെ ഹോളി ലാൻഡ് ഏതാണ്? അതാണ് ഒക്കെ നോക്കിയാണ്. അപ്പൊ അവർക്ക് ഇന്ത്യയോട് എങ്ങനെ കൂറ് വരും? അപ്പോ ഹിന്ദുത്വ എന്ന് പറയുന്നതിന് ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ജ്യൂസി മൂന്ന് പേരെ ഉള്ള പ്രശ്നം ആരായാലും ശരി, അവര് ഹിന്ദുത്വയിൽ പെട്ടുനോക്കി അവര് ഭാരതത്തെ ഹോളി ലാൻഡായി അംഗീകരിക്കണം. എന്ന് വെച്ചാൽ അവരുടെ അടിസ്ഥാനപരമായ ആ മതവിശ്വാസത്തിൽ ഒരു മാറ്റം വരുത്തണമെന്നാണ് പറയാതെ പറയുന്നത്. അല്ലെങ്കിൽ അവരെയൊക്കെ അതേഴ്സ് ആയി കൺസിഡർ ചെയ്യണം എന്നാണ്. ഇന്ത്യയിൽ മൈനോറിറ്റീസ് അതേഴ്സ് ആയി കൺസിഡർ ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരുന്നു, ഒരു വിവേചനം വരുന്നു. ഇതാണ് ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ന്യൂനത. ഒന്ന്, ഈ പറയുന്ന മതവിഭാഗങ്ങളെ അതേഴ്സായി കാണുക. രണ്ടാമത്, ഹിന്ദുക്കൾ ഒരു മിലിറ്റൻസി ഉണ്ടായിരിക്കുക, അവർ അഗ്രസീവായിരിക്കുക. അഗ്രസീവ് ഹിന്ദുത്വ പൊളിറ്റിക്സ് ആണ്, ആക്രമണോത്സുകമായിരിക്കുക. അപ്പൊ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും എന്താണ് ഗുരുവിന്റെ കാഴ്ചപ്പാടുമായിട്ട് യോജിക്കുന്നില്ല. അഗ്രസീവ് ആയിരിക്കുക എന്ന് പറയുന്നത്, മിലിറ്റന്റ് ആയിരിക്കുക എന്ന് പറയുന്നത് ഗുരുവിന് സ്വീകാര്യമായ കാര്യം. ഓരോ പൗരനും ഹിന്ദു മിലിറ്റന്റ്, അതിന് ആ ഒരു ആശയം വെച്ചുകൊണ്ടാണ് ഹെഗ്ഡേ വാർ RSS രൂപീകരിക്കുന്നത്. അപ്പോ അവരെ സൈനികവൽക്കരണമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവര് സശക്തരാകുക. അപ്പൊ ഇവര് സശക്തരാകണമെങ്കിൽ എന്തിന് സശക്തരാകണം? ഇവർക്കൊരു പൊതു ശത്രു ഉണ്ട്. ആരൊക്കെയാണ്? ക്രിസ്ത്യൻ, മുസ്ലിം, ജൂസ്, ഈ മൂന്ന് വിഭാഗക്കാർ. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? പുണ്യഭൂമിയായി ഇന്ത്യയെ സ്വീകരിക്കണം. അവർ ഇന്ത്യയോട് കൂറില്ലാത്തവരാണ്. അപ്പൊ ഇത്തരം ആശയങ്ങളൊന്നും എന്താണ് ഏതെങ്കിലും പറയുന്ന എന്തെങ്കിലും കാര്യം ഗുരുവിന് സ്വീകരിക്കാൻ പറ്റൂ? ഇതൊന്നും ഗുരുവിന് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഗുരു മതത്തെ കുറിച്ച് പറയുമ്പം മതത്തെ ഒരാശയമായിട്ടും അങ്ങനെ ഗുരു കാണുന്നു, ഒരാശയമായിട്ടും വിശ്വാസമായിട്ടും ആചാരങ്ങളുമായിട്ടൊക്കെ അതിനെ കാണുന്നുള്ളു. പക്ഷെ ഇന്ന് ഹിന്ദു എന്ന് പറയുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഐഡിയ കൂടെയാണ്. അപ്പൊ ഗുരു ഹിന്ദു ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിന്ദു എന്ന് പറഞ്ഞാൽ ഉടൻ കൊണ്ടുപോയി കെട്ടുന്ന എവിടെയായിരിക്കും? പൊളിറ്റിക്കൽ ഐഡിയയിലായിരിക്കും. അവിടെയാണ് കുഴപ്പം വരുന്നത്. അല്ലാതെ ഹിന്ദു എന്ന് പറയുന്ന ആർക്കും അറിയത്തില്ല. അങ്ങനെ പറയുന്നതിനൊരു അർത്ഥമില്ല. ഇത് മന്ദബുദ്ധി രാഹുൽ ഗാന്ധി ഒക്കെ പറയുന്നതാണ്, ഞങ്ങള് ഹിന്ദുത്വത്തെ അംഗീകരിക്കുന്നില്ല പക്ഷെ ഹിന്ദുയിസത്തെ അംഗീകരിക്കുന്നു എന്നൊക്കെ പറയാം. അതൊന്നും വലിയ അർത്ഥമില്ല. അത് എന്താണ്, ഹിന്ദുത്വം വേണം, ഹിന്ദുയിസം പാടില്ല എന്ന് പറഞ്ഞ് സവർക്കർ തള്ളിക്കളഞ്ഞ ഒരു കാര്യമാണ്. എന്നുവെച്ചാ ഞങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ കൊണ്ട് ഞങ്ങൾ ഹിന്ദു ആണെന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അത് പ്രത്യേകിച്ച് കഴമ്പുള്ള കാര്യമുണ്ട്. വീണ്ടും അവിടെ ഹിന്ദു എന്നുള്ളതിലേക്ക് തന്നെ കടന്ന് വരികയാണ്. വീണ്ടും അതിൽ ഹിന്ദുത്വത്തെ കുറിച്ചുള്ള ഒരു ചർച്ച വരും. ഞങ്ങൾ ഹിന്ദുത്വം അല്ല, ഹിന്ദുയിസമാണെന്ന് പറഞ്ഞാൽ അപ്പൊ ഹിന്ദു എന്താണെന്നുള്ള ചർച്ചയിലേക്ക് വീണ്ടും കൊണ്ടുപോകും. അപ്പോ അതൊരു മതം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിനെ വീണ്ടും അതിലും ഉൾക്കൊള്ളിക്കാൻ വയ്യാതെ വരുന്നുണ്ട്. ഗുരു പറഞ്ഞു എനിക്ക് മതമില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു മതത്തോട് എനിക്ക് മമതയില്ല എന്ന് പറഞ്ഞു. അപ്പോ ഹിന്ദുയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹിന്ദുത്വം എന്ന് പറഞ്ഞാലും ഗുരുവിനെ അതിൽ കയറ്റി നിർത്താൻ പറ്റില്ല രണ്ടിനോട്. അതല്ലേ ഇപ്പൊ പറഞ്ഞത്? ഹിന്ദുത്വം എന്ന് പറയുമ്പോ എന്താണ്, അതില് ആരാണോ ഹോളി ലാൻഡും ഫാദർ ലാൻഡും ആയിട്ട് ഇന്ത്യയെ അംഗീകരിക്കുന്നത് അവര് ഏറ്റവും ബേസിക്കായിട്ട് അവരാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. അതാണ് ഹിന്ദുവിസം എന്ന് പറയുന്നത്. മതമായ ഒരു വിശ്വാസമായിട്ടും ആചാരമായിട്ടും കുറെ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നു ഈ ദേവതാരാധന, പുനർജന്മം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് വിശ്വസിച്ച് നടക്കുന്നവരാണ് ഹിന്ദുവിസം. അപ്പോ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഗുരുവിനെ ഒരു രണ്ടിലും ഉൾപ്പെടുത്താൻ പറ്റില്ല, മനസ്സിലായോ? അപ്പോ എല്ലാ മതവും നമുക്ക് സമ്മതമാണ് എന്ന് ഗുരു പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ മറ്റേതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ഒന്നത് അഗ്രസീവാണ്, ആക്രമണോത്സുകമായ ഒരു കാഴ്ചപ്പാട് ഹിന്ദുത്വ പൊളിറ്റിക്സ്. അപ്പൊ അത് ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് RSS സ്ഥാപിക്കുന്നത്. RSS സ്ഥാപിക്കുമ്പം തന്നെ സ്ഥാപിച്ചതിന് ശേഷം അതിനെ ശരിയായ ഒരു കെട്ടുറപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് ഹെബ്ഡേവാറിന്റെ ഒരു ഉപദേശകനാണ് മൂഞ്ചെ. അയാള് നേരെ ഇറ്റലിയിലേക്ക് പോയി. ഇറ്റലി പോയിട്ട് മുസോളിനിയുടെ ഒരു സംഘടന അതിനെ കുറിച്ച് പഠിച്ചിട്ട് ഏകദേശം അതിനിവിടെ കൊണ്ടുവന്ന അതിന്റെ അനുകരണം നടപ്പിലാക്കിയാണ് ഇന്ത്യയിലെ RSSന്റെ സംഘടനാ സ്വഭാവം. അപ്പോ ആ മുസോളിനിയുടെ ആ സംഘത്തെ അന്ന് വിളിച്ചിരുന്നതാണ് ഫാസിസ്റ്റ്. അതുകൊണ്ടാണ് RSSകളെ എതിരാളികൾ ഫാസിസ്റ്റ് എന്ന് പറയുന്നത്. RSS അംഗീകരിക്കില്ല, സ്വയം അംഗീകരിക്കില്ല. അപ്പൊ ആ സംഘടനയുടെ ഒരുപാട് സവിശേഷതകൾ RSSലുണ്ട്. അപ്പോ അതൊന്നും തന്നെ ഗുരുവിന്റെ കാഴ്ചപ്പാടുമായിട്ട് യോജിക്കുന്ന കാര്യങ്ങൾ. ഇറ്റലിയിലെ ആ സംഘടന ഏകദേശം അതുപോലെ തന്നെ RSSൽ കൊണ്ടുവന്നിരിക്കുന്നു. അവർക്ക് രണ്ട് വിങ്ങുണ്ട്, 8 വയസ്സ് പോലുള്ള കുട്ടികളുടെ ഒരു ഭാഗം, പിന്നെ യുവാക്കളുടെ ഒരു സെക്ഷൻ. RSSനുണ്ട് അതുപോലെ രണ്ട് വിങ് കുട്ടികളുടെ ഒരു ഭാഗം. എന്താ പറയുന്നത്? പിന്നെ ശരിയായിട്ടുള്ള ഇത് ആ ഇറ്റലിയുടെ സംഘടനയ്ക്ക് കൊണ്ടു. അവരുടെ മുദ്രാവാക്യമാണ് വൺ ഫ്ലാഗ്, വൺ ലീഡർ, വൺ ഐഡിയോളജി. വൺ ഫ്ലാഗ്, വൺ ലീഡർഷിപ്പ്, വൺ ഐഡിയോളജി. RSSഉം ഏകദേശം അങ്ങനെ തന്നെ പോകുന്നു. വൺ ഫ്ലാഗ് അവർക്കെന്താണ്? കാവിക്കൊടി. പിന്നെ ഒൺ ലീഡർ സർസംഘചാലക്, ഒൺ ഐഡിയോളജി ഹിന്ദുത്വം. ഒന്നിനെ അവർ അംഗീകരിക്കും, വേറെ ഒന്നും അംഗീകരിക്കത്തില്ല. എന്നുവെച്ചാ പ്ലൂറലിസത്തെ അവർ അംഗീകരിക്കുന്നില്ല. പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുസ്വരത. അതിനവർ അംഗീകരിക്കുന്നില്ല. ആ ഈ സംഘടന അതുപോലെയാണ്. RSS എന്ന് പറയുന്നത് മോണോലിത്തിക്കാണ്. മോണോലിത്തിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകശിലാത്മകം എന്ന് പറയും. മനസ്സിലായോ? എന്ന് വെച്ചാ ഒരു സംസ്കൃതി, അതിനെ പിന്തുടരുക എല്ലാവരും. അതുകൊണ്ടാണ് മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും ജൂയിസിനോടും പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഹോളി ലാൻഡ് ഇതായിരിക്കണം. നിങ്ങൾക്ക് ആ സ്ഥലത്തെ കുറിച്ച് എന്തെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളത് ഉപേക്ഷിക്കണം. സവർക്കർ പറഞ്ഞാണ്. പക്ഷെ വേറെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ RSS എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയായി രൂപപ്പെടുകയും കാലങ്ങൾ മാറി വരികയും ചെയ്തപ്പോ ഇവരുടെ പല ആശയങ്ങളും അവർ ഡൈലൂട്ട് ചെയ്തിട്ടുണ്ട്, വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്നുള്ളതല്ല. പക്ഷെ RSS എന്ന് പറയുന്ന ഇവരുടെ ബേസിക്കായ സംഘടനകളിൽ നിന്നും ആ രീതിയുണ്ട്. ഇങ്ങനെ ഒരുപാട് സമാനതകളുണ്ട് ഈ രണ്ട് സംഘടനയ്ക്കും തമ്മിൽ. അവർക്കുള്ള ഈ മുസോളിനിയുടെ സംഘത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഡ്രില്ല്. RSSനുണ്ട് കായിക പരിശീലനം, അവർക്കുള്ള അത് RSSനുണ്ട്. അവിടെ ഏറ്റവും ഒരു വലിയ സവിശേഷതയാണ് അവര് കൂടിച്ചേർന്നിരുന്ന് പാട്ടുകൾ പാടുന്നു. ആർ എസ് എസിനും ഉണ്ട്, എന്താണ് അതിന് പറയുന്നത്? ഗണഗീതം. ഇപ്പൊ വിവാദമായത് ഇപ്പൊ അടുത്ത കാലത്ത്. ഇത് മുസോളിനിയുടെ ഈ സംഘടനയ്ക്കുള്ളതാണ്. അവരും ഇങ്ങനെ ഗണഗീതം കൂടിച്ചേർന്നിരുന്ന് പാടും, ആർ എസ് എസും. പിന്നെ മുസോളിനിയുടെ സംഘടന എപ്പോഴും അനുയായികളെ ബോധിപ്പിക്കുന്ന എന്താണ്? പഴയ റോമിന്റെ സുവർണകാലം. അപ്പോ റോമിനൊരു പഴയ സുവർണകാലം ഉണ്ടായിരുന്നെന്നും ഇടയ്ക്ക് പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയെന്നും നമ്മൾ വീണ്ടും അതൊക്കെ തിരിച്ചു പിടിക്കണമെന്നാണ് അവരെ പഠിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ്? ഇവിടെ പഴയ ഒരു രാഷ്ട്ര സംസ്കാരം ഉണ്ടായിരുന്നെന്നും ഇടയ്ക്ക് വെച്ചതൊക്കെ നഷ്ടപ്പെട്ടു പോയെന്നും ഇനി നമ്മൾ തിരിച്ചത് നടപ്പിലാക്കണമെന്നും. അപ്പൊ ഇങ്ങനെ ഒരുപാട് സമാനതകളുണ്ട്. പിന്നെ അതിൽ നിന്ന് പൊട്ടി പൊട്ടി വന്നതാണ് ഇന്നത്തെ സംഘപരിവാർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനം അവിടെ കിടക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന ഒരു ആശയങ്ങളോടും ഗുരുവിനെ ബന്ധിപ്പിക്കാൻ പറ്റില്ല. അതാണ് ഹിന്ദു എന്ന് പറയുമ്പോൾ വരുന്ന ഇന്നത്തെ ചുറ്റുപാടിൽ വരുന്ന ഒരു ദോഷം. അതുകൊണ്ട് ഹിന്ദുയിസം എന്നോ ഹിന്ദു എന്നോ ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നിർവചനങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് നൂലാമാലകൾ വരും. മനസ്സിലായ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഗുരു ഇത് രണ്ടുമല്ലാത്ത എങ്കിൽ പിന്നെ ഏത് ഒരു സ്റ്റേജിലാണ്? ഗുരു എന്ന് പറയുന്ന സ്റ്റേജ് വേറെ ഏത് സ്റ്റേജാ? ഇല്ല, ഗുരു എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ഗുരു പറഞ്ഞ ശുദ്ധമായ ഹിന്ദുത്വം എന്ന് പറഞ്ഞു. ശുദ്ധമായ ഹിന്ദുത്വത്തിന്റെ സൗണ്ട നിർഗുണ വശങ്ങളെ കുറിച്ച് അന്നത്തെ ജനങ്ങളെ ബോധിപ്പിക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിശ്വാസങ്ങളും ആചാരങ്ങളും. മനസ്സിലായോ? ഈ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങള്, ആ ക്ഷേത്ര വിശ്വാസം, പിന്നെ സ്തോത്രങ്ങൾ, രചിച്ച സ്തോത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയൊക്കെ ഗുരുവിന്റെ കാലഘട്ടത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളെന്നും ഹൈന്ദവ ആചാരങ്ങളെന്നാ പറഞ്ഞിരുന്നത്. അതിന് തർക്കമൊന്നുമില്ല. ഗുരുവിന്റെ കാലഘട്ടത്തിൽ അത് ഹൈന്ദവ വിശ്വാസവും ഹൈന്ദവ ആചാരവുമായിരുന്നു, ഒരു സംശയമില്ല. പിന്നെ അതിൽ വരുന്ന വ്യത്യാസം, അതിന് മുമ്പും പിമ്പും ഉള്ള വ്യത്യാസം, അത് മനസ്സിലാക്കുന്നു. മനസ്സിലായ ഗുരുവിന്റെ ഈ 1923 സവർക്കർ പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തെ സമർത്ഥിച്ചു. പക്ഷെ അതൊന്നും ഗുരുവിന്റെ അടുത്ത് എത്തിയിട്ടില്ല ആ രീതിയിൽ. അതിന് പ്രചാരവും കിട്ടിയില്ല. ഒരു ബുക്ക് എന്നുള്ള നിലയ്ക്ക് നിന്നതേ ഉള്ളൂ. 25 RSS സ്ഥാപിക്കുന്ന തന്നെ 4-5 കുട്ടികളെ വെച്ചും കൊണ്ടാണ് എഡ്ഗേവാർ സ്ഥാപിക്കുന്നത്. അന്നും അതൊന്നും ശ്രദ്ധിച്ച കാര്യങ്ങളല്ല. ഇതിന് വളരെ ഈ മൂഞ്ചെന്ന് പറയുന്ന ആള് പോയി ഈ മിലിറ്ററി ഓർഗനൈസേഷൻ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇതിന് വലിയ പ്രചാരമൊക്കെ വരുന്നത്. അന്ന് ഗുരു സ്ഥലത്തില്ല. അപ്പൊ പൊളിറ്റിക്കൽ ഹിന്ദുയിസം എന്ന് പറയുന്നത് അല്ല ഗുരുവിന്റെ കാലത്തുണ്ടായിരുന്ന ഹിന്ദുയിസം എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ ഗുരു പറഞ്ഞ ആചാരങ്ങളും വിശ്വാസങ്ങളും എന്ന് പറയുന്നതിന് അത് ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു സംഗതി രൂപപ്പെടുന്നതിന് മുമ്പേ ഉള്ളതാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് വളരെ പ്രാചീനമാണ്. മഹാഭാരത കാലത്തും രാമായണ കാലത്തും ഒക്കെ ഹിന്ദുയിസമില്ല, ഈ പറയുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അന്നേ പിന്തുടർന്നിരുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പ്രധാനമായിട്ടും മുസ്ലിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഒരു ചെറിയ പിരിവുണ്ടായി. ഹിന്ദുയിസം, തുർക്കെന്നും ഹിന്ദു എന്നും പറഞ്ഞ രണ്ടു പേരുണ്ടായി. തുർക്കെന്നാന്ന് വിളിച്ചിരുന്നു ആരെ? മുസ്ലിങ്ങളെ. മുസ്ലിം ഒന്നുമല്ല. അപ്പോ അങ്ങനെ വന്നപ്പോ ഇവിടത്തെ പല ഗ്രന്ഥങ്ങളിലും ഈ ഹിന്ദു എന്ന് പറയുന്ന ശബ്ദം കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ വരാൻ കാരണം ഭാരതത്തിന് പുറത്തുള്ളവര് ഇന്ത്യയിലുള്ള ജനങ്ങളെ വിളിച്ചിരുന്ന പേരാണ് ഹിന്ദ് അല്ലെങ്കിൽ ഇന്ദ് എന്ന് വിളിച്ചിരുന്നു ഇവിടെയുള്ള ജനങ്ങളെ. ആ പേര് ഇന്ത്യക്കാര് സ്ഥിരീകരിച്ചപ്പോഴാണ് അത് ഹിന്ദു എന്ന് മാറിയത്. മനസ്സിലായോ? പുറത്തുള്ളവര് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് കൊടുത്ത പേരാണെന്ത്? സിന്ധ് അല്ലെങ്കിൽ ഹിന്ദ്. അതിനെ ആ പേരിനെ ഇന്ത്യക്കാർ സ്വയം സ്വീകരിച്ചു. അപ്പൊ ഇന്ത്യക്കാർ സ്വീകരിച്ചപ്പോഴാണ് അത് ഹിന്ദു എന്നായത്. ഹിന്ദവ, ഹിന്ദു എന്നൊക്കെ ആയത്. ഇത് ഒരു 9-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള പല കൃതികളിലും ഇത് വന്നിട്ടുണ്ട്. അല്ലല്ല, അത് പോർച്ചുഗീസുകാർ പറഞ്ഞു. അപ്പൊ ഈ 8-9 നൂറ്റാണ്ടിന് ശേഷമൊക്കെ പ്രചാരത്തിൽ ക്രമേണ ഹിന്ദു എന്ന് പറയുന്ന പദം വരാൻ തുടങ്ങി. അത് ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന അർത്ഥത്തിലൊന്നുമല്ല. അത് പറഞ്ഞ എന്താണ്? ഈ പറയുന്ന തുർക്കുകളിൽ നിന്നും ഇവിടെയുള്ള ജനങ്ങളെ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പദമാണ്. അത് ചില തന്ത്രഗ്രന്ഥങ്ങളിൽ, വലിയ പ്രചാരമില്ലാത്ത ഉപപുരാണങ്ങളിൽ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഹിന്ദു എന്ന് പറയുന്ന ശബ്ദം വന്നു. ഹിന്ദു എന്ന് പറഞ്ഞാൽ പശുവിനെ സംരക്ഷിക്കുന്നവനാണ്, ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ വന്നു. ബ്രാഹ്മണരെ സ്തുതിക്കുന്നവരാണ്, ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ ഒരു 8-9 നൂറ്റാണ്ടിനൊക്കെ ശേഷം വന്നാണ്. പക്ഷെ അതിനൊന്നും പ്രചാരം കിട്ടിയില്ല. തന്ത്രഗ്രന്ഥം എന്ന് പറയുന്നത് ഒരു വളരെ പ്രസിദ്ധമായ ഒരു തന്ത്രഗ്രന്ഥമാണ്. മലയാളം ഒന്നുമല്ല, കുളാർണവ തന്ത്രം. അതിനകത്തൊക്കെ ഹിന്ദു എന്ന് പറയുന്ന ശബ്ദം തന്നെ വരുന്നുണ്ട് പഴയ. പക്ഷെ അത് കുറച്ച് പഴകിയതാണെങ്കിലും കാലക്രമേണ അതിൽ ഒരുപാട് കൂട്ടിച്ചേർത്തു. പഴയ ഗ്രന്ഥങ്ങൾക്കെല്ലാം ഒരു സ്വഭാവമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അതിനെ കൂട്ടിച്ചേർത്തു. അങ്ങനെ കൂട്ടിച്ചേർത്ത് പിൽക്കാലത്ത് വന്ന ഒരു പ്രയോഗമാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു പ്രയോഗം. ഈ ഉപപുരാണങ്ങളിൽ ചിലതിന് വന്നു, മാധ്വതിക്ക് വിജയത്തിൽ വന്നു. അതൊക്കെ ഒരു 14-ാം നൂറ്റാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിലൊക്കെയാണ്. ഹിന്ദു ശബ്ദം തീരെ ഇല്ലായിരുന്നില്ല, പക്ഷെ ഇല്ലായിരുന്ന വേദങ്ങളിലും ഉപനിഷത്തുകളിലും മഹാഭാരതത്തിനും രാമായണത്തിലും പ്രധാന പുരാണങ്ങൾ, ശിവപുരാണം, വിഷ്ണു പുരാണം പോലെയുള്ള പ്രധാന പുരാണങ്ങളിലും ഒന്നും ഹിന്ദു ശബ്ദമില്ല. എന്ന് വെച്ചാൽ ആദ്യകാലത്ത് ഇല്ലായിരുന്നു, പക്ഷെ അന്നും ആചാരങ്ങളും വിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. അപ്പോ ഈ ഹിന്ദു ശബ്ദം പ്രയോഗിക്കുന്നതിനു മുമ്പേ ഉണ്ടായിരുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളെയും പിൽക്കാലത്ത് മുസ്ലിങ്ങളിൽ നിന്ന്, തുർക്കുകളിൽ നിന്ന് വേർതിരിക്കുന്നതിനു വേണ്ടി ഈ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഇന്ത്യക്കാരെന്നെ കൊടുത്ത പേരാണ് ഹിന്ദു എന്ന് പറയുന്ന പേര്. അത് ഇന്ത്യക്കാർ കൊടുക്കാൻ എന്താ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ശബ്ദം വന്നു, ഉപപുരാണങ്ങളിലും മറ്റും ചില പാരിജാതാപഹരണം പോലെയുള്ള ചില സാഹിത്യകൃതികളിൽ, ഉപപുരാണത്തിൽ, തന്ത്രഗ്രന്ഥത്തിൽ, ജീവചരിത്ര ഗ്രന്ഥത്തിൽ ഒക്കെ അവിടെ ഇവിടെയൊക്കെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അങ്ങനെ ഏറ്റവും നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 എണ്ണം കിട്ടും. അങ്ങനെ ഹിന്ദു എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ശബ്ദം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇവിടെ ക്ഷേത്രമുണ്ട്, പ്രതിഷ്ഠയുണ്ട്, ആചാരമുണ്ട് എല്ലാം. അത് ഒരു പരമ്പരയായി ഇങ്ങനെ തുടർന്നു വന്നത് ഗുരുവിന്റെ കാലം വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഇതിനെല്ലാം കൂടെ പൊതുവെ കാരണം ബ്രിട്ടീഷുകാർ വന്നു. അവർ ഹിന്ദുയിസം എന്ന് പറയുന്ന വാക്കിന്റെ ഉപയോഗിക്കാൻ തുടങ്ങി വളരെ വ്യക്തമായിട്ട്. സംസ്കൃത ഗ്രന്ഥങ്ങളിലല്ല, ഇംഗ്ലീഷിൽ തന്നെ ഹിന്ദുയിസം എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോ 1896 ഒരു ബംഗാളി ഒരു ബസ്സും ഉണ്ടായിരുന്നു, ഇയാള് പറഞ്ഞു ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്ന ഹിന്ദുയിസം എന്ന് പറയുന്ന ഈ പദം നമുക്ക് വേണ്ട, നമുക്ക് ഹിന്ദു എന്നുള്ളതിനോടുകൂടി ത്വ പ്രത്യയം ചേർത്താൽ മതി, ഹിന്ദുത്വ. എന്തുകൊണ്ട്? അത് കോളനിക്കാരുടെ സംഭാവനയാണ് ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ. ഈ പുള്ളിയാണ് ആദ്യം ഇവിടെ ഹിന്ദുത്വം കൊണ്ടുവരുന്നത്. കിട്ടുന്ന രേഖകളിൽ അങ്ങനെയാ മനസ്സിലാക്കുക. അപ്പൊ ഈ ഹിന്ദുത്വത്തിന് ആ പ്രയോഗത്തിനൊന്നും അധികം ആയുസില്ല. പിന്നെ ഹിന്ദുയിസം കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാർ. അതിനു മുമ്പ് അപൂർവം അവിടെ ഇവിടെയൊക്കെ ഹിന്ദു എന്ന് പറയുന്ന പദം പ്രയോഗിച്ചിരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതിനു മുമ്പേ ക്ഷേത്രമുണ്ട്, പ്രതിഷ്ഠയുണ്ട്, വിശ്വാസമുണ്ട്, ആചാരമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിനൊരു ഹിസ്റ്ററി ഉണ്ട് പ്രതിഷ്ഠയ്ക്കും മറ്റും. അപ്പൊ ഗുരുവിന്റെ കാലം വന്നപ്പോഴത്തേക്ക് ഈ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എല്ലാം ഹിന്ദു എന്ന് പറയുന്ന ഒരു പൊതുവായ ഒരു പൊതുപേര് വന്ന് അതിന് കാരണം ബ്രിട്ടീഷുകാരാണ്. അവര് ഇതൊക്കെ നടത്തി, എന്താണ് സെൻസസ് ഒക്കെ നടത്തിയപ്പോഴത്തേക്ക് ഹിന്ദു എന്ന് പറയുന്ന വിഭാഗത്തെ പ്രത്യേകം തിരിച്ച്. അപ്പൊ അതിങ്ങനെ കാലക്രമേണ വന്നു ചേർന്ന ഒരു കാര്യമാണ്. അപ്പോ പഴയ ആചാരങ്ങളും വിശ്വാസങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ ഗുരു പിന്തുടർന്നു. അപ്പോ ഇടയ്ക്ക് കടന്നു വന്ന ഹിന്ദു എന്ന് പറയുന്നതും ഗുരുവിന്റെ ഇതിന് മൊത്തത്തിൽ അങ്ങനെ ഒരു പേര് വന്നു. ആ പദം തന്നെ ഗുരു ഉപയോഗിച്ചു. അതുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്ന പേര് ഉപയോഗിക്കുന്നതിന് ദോഷമൊന്നുമില്ല. ഗുരു അത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിനോടൊപ്പം ഈ ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും ഒക്കെ വന്നതിനോടൊപ്പം തന്നെ അതിനകത്ത് ഒരുപാട് അസമത്വങ്ങളും അനാചാരങ്ങളും വന്നു. അതിനെ ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ശുദ്ധ ഹിന്ദുമതമാണ്, അതൊന്നുമില്ലാത്ത ഹിന്ദുമതം എന്ന് പറയുമ്പോൾ കേവലം വിശ്വാസങ്ങളും സദാചാരങ്ങളും മാത്രം. സിന്ധു നദി തീരങ്ങളിൽ ജീവിച്ചതുകൊണ്ടാണ് ഹിന്ദു എന്ന പേര് വന്നതെന്ന് ചരിത്രം അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത് പൂർണമായും ശരിയല്ല. മനസ്സിലായോ? അതായത് സിന്ധു പുറത്തു നിന്ന് വന്നവർക്ക്, മനസ്സിലായോ, പുറത്തു നിന്ന് വന്ന ആൾക്കാർക്ക് സിന്ധു എന്നതിന്റെ സകാരം ഉച്ചരിക്കാൻ വയ്യാത്തോണ്ട് അവരെന്തുച്ചരിച്ചു? ഹാ ഉച്ചരിച്ച് ഹിന്ദു എന്നാണ് പറയുന്നത് എന്നാണ് ഇവര് പറയുന്നത്. പക്ഷെ ആ പറയുന്നതിന് വലിയ കഴമ്പില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് കഴമ്പില്ല? അതായത് സിന്ധു എന്നുള്ളതിന് അവര് സിന്ധു എന്ന് തന്നെ പറഞ്ഞത്, പിന്നെ സകാരം ഉച്ചരിക്കാൻ വയ്യാത്തത്. മനസ്സിലായ? സിന്ധു ഈ പറയുന്ന എന്താണ്? സിന്ധു എന്നുള്ളതിലെ സകാരം ഉച്ചരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഹിന്ദു എന്ന് ഉച്ചരിച്ചിരുന്നു. അപ്പൊ സിന്ധു എന്നുള്ളതിനെ അവരെന്ത് ഉച്ചരിച്ചു? ഹിന്ദു എന്നാണ്. സിന്ധു നദിയെ സിന്ധു എന്ന് തന്നെ പറഞ്ഞത്. ആ പറയുന്ന വാദത്തിനൊന്നും വലിയ അർത്ഥമില്ല. പൊതുവെ ഈ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം ഹിന്ദെന്ന് അങ്ങനെ വിളിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് പുറത്തു നിന്നുള്ള ഒരു ഭാഷയുടെ സ്വാധീനം എന്നേ പറയാൻ പറ്റും. ഇവിടെയുള്ള ജനങ്ങൾ ക്രമേണ ഹിന്ദു എന്നുള്ള പേര് സ്വീകരിച്ചു. അത് ഒരു മതം എന്നുള്ള രീതിയിലല്ല, കുറെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായിട്ട്. പിന്നീട് ഈ പൊളിറ്റിക്കൽ ഹിന്ദുത്വം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ ഒരു കൾച്ചറൽ ഐഡന്റിറ്റി ആയിട്ട് എടുക്കണം. കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറ്റിയിട്ട് അതിന്റെ ബേസിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ടാക്കി. അപ്പോ അത്തരം ഒരു പൊളിറ്റിക്സിക്കൽ എന്ന് പറയുന്ന അത്തരം ഒരു ഐഡിയയിൽ ഈ പറയുന്ന രണ്ട് കാരണങ്ങളുണ്ട്. എന്താണ്? ഹിന്ദു ക്രിസ്ത്യാനിയും മുസ്ലിം ജൂ ഇവരെയൊക്കെ അതേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനാണ് പറയുന്നത് അപരവൽക്കരണം എന്ന് പറയുന്നത്. അത് ഗുരുവിന് സംബന്ധമായ കാര്യമുണ്ട്. അതുകൊണ്ട് ഹിന്ദു എന്ന് പറയാൻ പറ്റില്ല. പിന്നെ പാരമ്പര്യമായ ആചാരങ്ങളും വിശ്വാസങ്ങളും ആണെങ്കിൽ അതിലും ഗുരുവിന് ഹിന്ദു എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഹിന്ദു എന്ന് പറയുന്ന ആ ടേം രൂപപ്പെടുന്നതിന് മുമ്പേ ഉള്ളതാണ് അതൊക്കെ. അത് വന്നു കഴിയുമ്പോ അതിനോടൊപ്പം വന്ന പല കാര്യങ്ങളും ഉണ്ട്, അനാചാരങ്ങളും ജാതീയമായ മറ്റു കാര്യങ്ങളും എല്ലാം വരും. അപ്പൊ അതിനെയൊക്കെ കളഞ്ഞിട്ട് ശുദ്ധ ഹിന്ദുമതം എന്ന് ഒരു പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോ ശുദ്ധ ഹിന്ദുമതം എന്ന് പറയുമ്പോൾ എന്താണ്? ശുദ്ധമല്ലാത്ത ഹിന്ദു ഉണ്ടെന്നല്ലേ. അപ്പൊ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധമല്ലെന്നല്ലേ എന്റെ അർത്ഥം. വെളുത്ത പാലെന്ന് പറയേണ്ട കാര്യമുണ്ടോ? പാല് വെളുത്തതാണല്ലോ. അപ്പൊ ശുദ്ധ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ശുദ്ധമല്ലാത്ത ഹിന്ദുമതം ഉണ്ട്. അപ്പൊ ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമല്ലാത്തതാണ്. ഗുരു പറയുന്നത് ശുദ്ധമായ ഹിന്ദുവാണ്. അപ്പൊ ഹിന്ദു എന്ന് പറയുമ്പോൾ ഈ ശുദ്ധമല്ലാത്ത ഹിന്ദു കടന്നു വരും. അതുകൊണ്ടത് ഹിന്ദു എന്ന രീതിയിൽ ഗുരുവിനെ സ്വീകരിക്കുക. എങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഞാൻ പല രീതിയിൽ ഇതിനോട് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. ഗുരുവിനെ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. പിന്നെ ഗുരു സ്വയം തന്നെ പറഞ്ഞു, ഒരു ജാതിയോടോ മതത്തോടോ ഒന്നും എനിക്ക് മമതയില്ല എന്ന് പറയും. പിന്നെ ഗുരു അതിന്റെ ആളാണെന്ന് പറയേണ്ട കാര്യം എന്താണ്? മനസ്സിലായി. പിന്നെ ഈ പി പരമേശ്വരനെ പോലെയുള്ളവർ പുസ്തകങ്ങൾ എഴുതിയിട്ട് അവര് ശ്രമിക്കുന്ന എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ പൊളിറ്റിക്കൽ ഹിന്ദുത്വത്തിൽ ഗുരുവിനെ ഉൾക്കൊള്ളിക്കുക. വളരെ ബുദ്ധിപൂർവം ആയിട്ടുള്ള എഴുത്തുകളാണ് അത്. ഇതൊക്കെ വായിച്ചിട്ട് ഇവിടെയുള്ള കുറെ ആൾക്കാർ ഗുരു അതാണെന്ന് പറയുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഗുരുവിനെ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അതിൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ഗുരുവിന്റെ അന്തസ്ത്വം നഷ്ടപ്പെടും. അതൊരിക്കലും അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന കാര്യമില്ല. അത് എന്ന് വെച്ചാ ഇതിപ്പം നമുക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ കാര്യകാരണ സഹിതം എന്താണെന്നുള്ളത് ആൾക്കാരെ കുറഞ്ഞ് മനസ്സിലാക്കുന്നതിനാണ് ശിവഗിരി ഇന്ന് ചാപ്പാട് തരുന്നത്. ഇവിടെ കൂട്ടുകാരെ പോയി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു ഞാൻ ഇവിടുന്ന് ചാപ്പാട് കഴിക്കുന്നത് എന്റെ ജോലി ഇത് പറയുക എന്നുള്ളതാണ്. നിങ്ങൾ ചാപ്പാട് കഴിക്കുന്നതുകൊണ്ട് പുറത്തു പോയ ആൾക്കാരോട് പറയും. ഞാൻ ചാപ്പാടിന്റെ കാര്യമൊന്നും പറയാൻ പ്രത്യേകമാണ്, ഇത് ഗുരുവല്ലേ ഏർപ്പാട് ചെയ്ത് വെച്ചതൊക്കെ. അപ്പൊ പിന്നെ അതിനോട് നമുക്കൊരു കൂറുണ്ടായിരിക്കണം വേണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് ശരിയായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഒരു ഹിന്ദു ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്ത് അപകടം, പൊളിറ്റിക്കൽ ഹിന്ദുത്വയിലേക്ക് സംഗതി പോകും. അതില് പറയുന്ന അഗ്രസീവ്നെസ് എന്ന് വെച്ചാൽ ഹിംസ, അഗ്രസീവ് ആയിരിക്കാം എന്ന് വെച്ചാൽ ഹിംസാത്മകമായിരിക്കും. അതൊന്നും ഗുരു സപ്പോർട്ട് ചെയ്യുന്നു. സപ്പോർട്ട് ചെയ്തു അതിനോടനുബന്ധിച്ചേ ഹീനമായ കൃത്യങ്ങൾ, അതായത് പള്ളിയും പുല്ലിത തിഞ്ഞിത അങ്ങനെയൊക്കെ ഉള്ളൊരു അപരിഷ്കൃത സംസ്കാരം അവിടെ നിലനിന്നിരുന്നല്ലോ എവിടെ, ഈ ഭാരതത്തിലെ. അപ്പൊ അതുകൊണ്ട് ഹീനന്മാരെന്നുള്ള നിലയിൽ വിളിച്ചതാണോ ഹിന്ദു എന്നുള്ളത്? ഹീനന്മാര് അതൊന്നും അതൊക്കെ അങ്ങനെയൊന്നുള്ള അർത്ഥത്തിൽ അത് രാജാക്കന്മാരും നോക്കാതെ. ഇപ്പൊ ഈ കൊല്ലുക, വെട്ടുക, കുത്തുക എന്നൊക്കെ പറയുന്നത് ലോകം മുഴുവൻ നടന്ന കാര്യമാണ്, ഭാരതത്തിന് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവൻ ഹിന്ദു എന്ന് വിളിക്കണം, ഇന്ത്യക്ക് പ്രത്യേകതയൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയുന്നു, അതൊന്നും കാര്യമില്ല. അപ്പൊ നമ്മള് പറയുന്നത് ഒരു പ്രത്യേകത ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദു വിദ്വേഷം കൊണ്ട് പറയുന്നതല്ല. ഹിന്ദു എന്ന് പറയുന്ന ഒരു വാക്കിനോടുള്ള വിദ്വേഷമോ ഹിന്ദു എന്ന് പറയുന്ന ഐഡിയോളജിയോടുള്ള വിദ്വേഷം കൊണ്ടല്ല പറയുന്നത്. ഇത് ഹീനന്മാരെന്നൊക്കെ പറയുന്ന ആ വിദ്വേഷം കൊണ്ട് വെച്ചുകൊണ്ട് പറയുന്നവരാണ്. അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നു, അതിന്റെ ആവശ്യമില്ല. അടിസ്ഥാനപരമായി ഗുരു പറയുന്നത് എന്താണ്? എന്തൊക്കെയാലും സർവേ സഹോദര ബുദ്ധയ. അപ്പൊ പിന്നെ ഒരാശയത്തിന്റെ പേരിൽ വേറാണ് ശത്രുവാക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ ഇത് വിശകലനം ചെയ്യുമ്പോ ഗുരു എന്തുകൊണ്ട് ശുദ്ധ ഹിന്ദുമതമെന്ന് പറഞ്ഞു, അപ്പൊ ഹിന്ദു മതം അത്ര ശുദ്ധമല്ല. അപ്പൊ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഗുരുവിനെ അതിന് പെടുത്താൻ പറ്റും. സ്വാമി അതുപോലെ തന്നെ ഈ 21-ലെ ഈ ബഹളയ്ക്ക് ശേഷം ഗുരു ആ ലഹളയ്ക്കിന് ശേഷമാണ് ഗുരു ഇവിടെ സർവമത സമ്മേളനം സംഘടിപ്പിച്ചത്. അത് അതിനോടുള്ള ഒരു പ്രതികരണമാണ്, മനസ്സിലായ ആരുമായാലും സർവമത സമ്മേളനം എന്ന് വെച്ചാ അപ്പോ ഗുരു അവിടെ വളരെ ഗുരുവിന്റെ അടിസ്ഥാനമായ സ്വഭാവത്തെയാണ് അത് കാണിക്കുന്നത്. കാരണം മുസ്ലിങ്ങൾ അവിടെ ഹിന്ദുക്കളെ ആക്രമിച്ചു കൊന്നു, അപ്പൊ തിരിച്ചാക്രമിക്കാൻ പോയാൽ ഗുരു നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു മതവും പൊരുതാൽ ഒടുങ്ങുകയില്ല. അപ്പോ ഈ പറയുന്ന ഹിന്ദുത്വ ഐഡിയോളജിയുടെ കാഴ്ചപ്പാട് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ആക്രമിക്കണമെന്നാണ്, മനസ്സിലായോ? അത് മാത്രമല്ല, ഈ സവർക്കറൊക്കെ എഴുതിയിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഇവര് മുസ്ലിം ആക്രമണകാരികൾ പ്രത്യേകിച്ചും സവർക്കർ നോട്ടപ്പുള്ളിയാക്കിയ മുസ്ലിങ്ങളെയാണ്, ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ മുസ്ലിം ആക്രമണകളിൽ കൂടെ വന്ന് സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് നമ്മൾ ശക്തരായിട്ട് തിരിച്ച് അതുപോലെ ചെയ്യണമെന്ന്, മനസ്സിലായ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവര് പേടിക്കണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവര് ഇങ്ങോട്ട് എന്തൊക്കെ ചെയ്തോ അത് തിരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അവര് ഭയക്കും, പിന്നെ അവര് ചെയ്യാൻ ധൈര്യപ്പെടത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങളൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇന്ന് പല എഴുത്തുകളിലും കാണുന്നത്. ഒറിജിനൽ അത് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷെ ഇന്നത്തെ എഴുത്തുകളിൽ അങ്ങനെയാണ് കാണുന്നത്. ഇങ്ങോട്ട് കാണിക്കുന്ന പോലെ അങ്ങോട്ട് കാണിക്കണം. അപ്പൊ ഇതൊന്നും ഒരിക്കലും ഗുരുവിന് സ്വീകാര്യമായ കാര്യം. ഗുരു അഹിംസയിലെ വിശ്വസിച്ച ഒരാളല്ലേ, അഹിംസയെ പ്രചരിപ്പിച്ച ഒരാളല്ലേ? അപ്പൊ ഈ മിലിറ്റൻസി ഒക്കെ ഗുരു എങ്ങനെ അംഗീകരിക്കും? നോർത്ത് ഇന്ത്യയിൽ പ്രബലമായ ഒരു കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ മുസ്ലിം ആക്രമണം വളരെ രൂക്ഷമായി നോർത്ത് ഇന്ത്യയിലാണ് നടന്നത്, നമ്മൾ കേരളത്തിൽ നടന്നിട്ടേയില്ല. അപ്പൊ അവിടെ ഈ രൂക്ഷമായി നടന്നപ്പോ ഈ ആക്രമണകാരികളിൽ നിന്ന് ഈ പറയുന്ന ഉപദ്രവങ്ങളെല്ലാം പഴയ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ തലമുറകളിലൂടെ അവര് പകർന്നു പകർന്ന് ജനങ്ങളുടെ മനസ്സിൽ എന്താണ് മുസ്ലിം വിരോധവും ഹിന്ദു വിരോധവും പരസ്പരം ഉണ്ടായിട്ടുണ്ട്. അത് ഈ ചരിത്രം കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ്, അത് ചരിത്രപരമായി സംഭവിച്ച ഒരു കാര്യമാണ്. പക്ഷെ കാലം മാറിയില്ലേ, കാലമൊക്കെ മാറി. കാരണം പ്രധാനമെന്ന് വെച്ചാൽ പല ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും അടിച്ചു തകർത്ത് അവിടെയൊക്കെ പള്ളി ഉണ്ടാക്കി, ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. പക്ഷെ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇന്നും ആ വിരോധം വെച്ചുകൊണ്ട് വീണ്ടും ശത്രുതയിൽ കഴിയണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ജനങ്ങൾക്ക് അവിടെ സമാധാനമില്ലാതെ. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരു ഭൂതകാലം. അതിനെ മറന്നിട്ട് എന്താണ് ഒരുമിച്ച് പോവുക, ഒരുമിച്ച് പോവുക എന്നുള്ളതാണ് ഇന്ന് മനുഷ്യന് സ്വീകരിക്കുക എന്നുള്ള ഒരു വഴി. അല്ലെങ്കിൽ എന്തോരും എല്ലാവരുടെയും സമാധാനം നഷ്ടപ്പെടും. പക്ഷെ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ അങ്ങനെയല്ല, അവർ പറയുന്നത് അതിനു മുമ്പ് ഇവിടെ സുവർണകാലമായിരുന്നു, ഇടയ്ക്ക് അവരൊന്ന് നശിപ്പിച്ചു, ഇനി നമുക്ക് ആ സുവർണകാലം വീണ്ടെടുക്കണം, വീണ്ടെടുക്കണമെങ്കിൽ അവരെയൊക്കെ എന്ത് ചെയ്യണം, ഒതുക്കണം എന്നുള്ള ഒരു നിലപാടെടുക്കുമ്പോൾ അത് സംഘർഷത്തിലേക്ക് പോകും. പിന്നെ അവരുടെ ഇടയിലും തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്, ഇന്നും പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ തീവ്രവാദ ഗ്രൂപ്പുകളെ കാണുമ്പോഴത്തേക്ക് ഇവരെല്ലാം വീണ്ടും സംഘടിക്കും, ഇതാ അവര് തീവ്രവാദികളാണ്, അവർ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ഇവര് സംഘടിക്കും. അത് ജാതീയമായ വിവേചനങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതിനോടുള്ള ഒരു പ്രതികരണം ഒന്നുമാണ്. വിവേകാനന്ദ സ്വാമി എന്ന് പറയുമ്പോ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ദയാനന്ദ സ്വാമി, വിവേകാനന്ദ സ്വാമി എവിടെയൊക്കെ പ്രസംഗങ്ങള്, പിന്നെ ഇങ്ങനെ ഒരു ഊർജം പകർന്നു കൊടുക്കുന്നുണ്ട്. പക്ഷെ വിവേകാനന്ദ സ്വാമി ഇതെല്ലാം പറയും, സഭയനുസരിച്ച് സംസാരിക്കുക. ചിലടത്ത് കുറച്ച് തീവ്രത പറയും, ചിലടത്ത് മൃദുത്വവും പറയും. മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ വിവേകാനന്ദ സ്വാമി മൃദുഹന്ധുത്വം ആണ് പറഞ്ഞെന്ന് എടുക്കാം. ശരാശരി നോക്കുമ്പോൾ അത്രയും വലിയ തീവ്രവാദമല്ല. പക്ഷെ അവിടെ ഈ ഹിന്ദുത്വത്തെ, അത് സവർക്കർക്കൊക്കെ മുമ്പാണ്. അപ്പോ വിവേകാനന്ദ സ്വാമി ആ ഹിന്ദുത്വ പൊളിറ്റിക്സിലേക്ക് പോയില്ല. അത് മാത്രമല്ല, വിവേകാനന്ദ സ്വാമി കൂടുതലും ഈ അദ്വൈതം എന്ന് പറയുന്ന ആശയം പ്രചരിപ്പിച്ചതുകൊണ്ട് മൊത്തത്തിൽ ഇവിടെയുള്ള ജനങ്ങള്, പിന്നെ അന്ന് ബ്രിട്ടീഷുകാർക്ക് കീഴിലല്ലേ, അതുകൊണ്ട് ഒരു തീവ്രവാദം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മൃദു ഹിന്ദുത്വം അതിനകത്തുണ്ടെന്നുള്ളതേ. ഇനി സവർക്കറും നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ എന്താണ് ഈ പറയുന്ന ഒരാള് പറഞ്ഞ നല്ല കാര്യം പറയാനുണ്ട്. സവർക്കർ ജാതിക്ക് ശക്തമായ എതിരായിരുന്നു. ജാതിയുമായി ഉച്ച നീചത്വങ്ങൾ പാടില്ല എന്നുള്ള നിലപാട് എടുത്ത ആളാണ് അദ്ദേഹം. ഈ രത്നഗിരി തന്നെ ഒരു ക്ഷേത്രം സ്ഥാപിച്ചു എല്ലാ ജാതിക്കാർക്കും തൊഴാൻ വേണ്ടിയിട്ട്. അംബേദ്കറുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പരസ്യമായി പിന്തുണച്ചു, ജാതി നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. പിന്നെ തൊഴിൽ ചെയ്യുന്നത് പാരമ്പര്യം അനുസരിച്ചായിരിക്കരുത്, അത് ഗുണവും അവനവന്റെ വാസനയും കഴിവും അനുസരിച്ച് തൊഴിൽ ചെയ്യണം, പാരമ്പര്യമായ ആരോ ഒരു തൊഴിലും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ നിലപാടെടുത്ത് സ്ത്രീകളുടെ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ രാഷ്ട്രീയത്തിൽ വരണം, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാധാന്യം കൊടുത്ത് അങ്ങനെയൊക്കെ. പിന്നെ സയൻസിന് വലിയ പ്രാധാന്യം കൊടുത്ത് സയന്റിഫിക്കായി ചിന്തിക്കണം, റാഷണലായി ചിന്തിക്കണം. പിന്നെ ഈ ഗോമാത പശുവിനെ പൂജിക്കണമെന്ന് പറഞ്ഞതിന് പിന്നെ കളിയാക്കിയിട്ടുണ്ട് സവർക്കർ. പറഞ്ഞു ഈ പശു എന്ന് പറയുന്നത് അതിന്റെ മലത്തിൽ കിടക്കുന്ന ഒരു ജീവിയാണ്, അതിനെന്തിനാ പൂജിക്കുന്നത്? സാധാരണ ഈ പ്രാണികളൊന്നും അതിന്റെ മലത്തിൽ കിടക്കത്തില്ല, ചാണകത്തിൽ കിടക്കില്ല. പശുവാണ് ഈ അതിന്റെ ചാണകത്തിൽ കിടന്നുറങ്ങുന്നത്. പട്ടി കിടക്കും, പൂച്ച കിടക്കും. വേറെ ഒരു ജീവികളും അങ്ങനെ കിടക്കത്തില്ല. പറഞ്ഞു ഇത്രയും വൃത്തികെട്ട ഒരു ജീവി എന്തിനാ നിങ്ങൾ പൂജിക്കുന്നത്? അതുകൊണ്ട് ഗോമാതാവ് എന്നൊക്കെ പറയുന്നത് അസംബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് പുള്ളി. ഒരു സമയത്ത് പുള്ളി ഞാനൊരു നിരീശ്വരവാദി എന്നും പറഞ്ഞിട്ടുണ്ട്. സ്വയം അതും പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി ലണ്ടനിൽ ചെന്നപ്പോ അവിടെ വെച്ച് സവർക്കറൊക്കെ ഉണ്ട്. ഗാന്ധിജിയെ ലണ്ടനിൽ ചെല്ലുമ്പോ സവർക്കറൊക്കെ ഉണ്ട്. അപ്പൊ സവർക്കർ അവിടെ പുറത്തു പോയി പശുവിന്റെ ഇറച്ചി വാങ്ങിച്ചോണ്ട് ഒന്ന് പാകം ചെയ്യാണ്. ഗാന്ധിജി എടുത്ത് കുറച്ച് കഴിക്കുന്നു സ്വപ്പം എടുക്കട്ടോ എന്ന് ചോദിച്ചു. ഗാന്ധിജി ഞെട്ടിപ്പോയി. അയാള് ബ്രാഹ്മണനാണ്, മനസ്സിലായ. ഒരു പക്ഷെ അന്നത്തെ സാഹചര്യങ്ങളിൽ ഈ മുസ്ലിങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരുപാട് അതിക്രമങ്ങളിലൂടെ ഉണ്ടായല്ലോ, അതൊരു വാസ്തവമാണല്ലോ. അതുകൊണ്ട് പുള്ളി ഇങ്ങനെ വിപരീതമായി ചിന്തിച്ചായിരിക്കാം. പക്ഷെ അതൊരിക്കലും ഭാവിയിലത്തേക്ക് ഉതകുന്ന ഒരാശയമല്ല, ജനങ്ങളുടെ സൗഹാർദ്ദ ജീവിതത്തിന് അത് ഒരിക്കലും യോജിക്കില്ല. കാരണം രാജ്യത്തെ വലിയ ഒരു ജനവിഭാഗത്തെ അതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തെങ്ങനെ സമാധാനം ഉണ്ടാവും? എങ്ങനെയാണ്? അവരുടെ കോപ്പറേഷൻ അല്ലേ വേണ്ടത്? അപ്പൊ ബഹിഷ്കരണം എന്ന് പറയുന്നത്, പക്ഷേ ഈ മുസ്ലിം കൺട്രീസിലെല്ലാം ബാക്കിയുള്ള മതവിഭാഗങ്ങളെല്ലാം അതേഴ്സ് ആയിട്ടാണ് പറയുന്നത്. അതാണ്, അതൊക്കെയാണ് അവിടെ അങ്ങനെയാണ്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ അത് പാടില്ലല്ലോ, അങ്ങനെ പാടില്ലല്ലോ. പിന്നെ ഈ മുസ്ലിം രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഇന്തോനേഷ്യ ഒഴികെ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ അവിടെ ജനസംഖ്യ കുറവാണ്, 90% മുസ്ലിങ്ങളാണ്. അപ്പോ അതുകൊണ്ട് അവര് മുസ്ലിം ശരീരത്തനുസരിച്ചാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്, ഭരണം എല്ലാം നടത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മുസ്ലിം പുരോഹിതന്മാരുടെ നിർദ്ദേശം അനുസരിച്ച കാര്യങ്ങൾ നടത്തുന്നത്. അപ്പൊ ഇന്ത്യയെ പോലെ ഒരു ഭരണഘടന അവിടെ ഇല്ല. ഇന്ത്യയിലെ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ എല്ലാ പൗരന്മാർക്കും തുല്യത കൊടുക്കുന്നതാണ്, എല്ലാ കാര്യത്തിനും തുല്യതയുള്ള ഒരു ഭരണഘടനയാണ്. ഇവിടെ ഇനി ഈ പറയുന്ന ഹിന്ദുത്വം പോലെയുള്ള ആശയങ്ങൾ പറഞ്ഞ് വിവേചന ആശയങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തേ ഉള്ളൂ. അവിടെയെന്ന് ഓർക്കും അവര് ശരീരത്തിൽ നിയമം അനുസരിച്ചിട്ടാണ് അവിടെ ഭരണം നടത്തുന്നത്, അപ്പൊ അവരങ്ങനെ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇന്ത്യയിൽ അത്തരം ആശയങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് പിന്നെ ഇന്ന് പ്രാക്ടിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ സവർക്കറുടെ, അത് കഴിഞ്ഞ് ഹെഗ്ഡേവാറിന്റെ, അത് കഴിഞ്ഞ് ഗോൾവർക്കറുടെ ആശയങ്ങളിൽ നിന്നൊക്കെ ഇന്ന് ബി ജെ പി ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോ പലപ്പോഴും എന്താണ് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന അത് ഞങ്ങൾക്ക് അത് ഉപേക്ഷിച്ചു, അത് സവർക്കറാണ് പറഞ്ഞ ഹിന്ദു രാഷ്ട്രമാണ് അത് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്, ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പദ്ധതി ഇല്ല എന്നൊക്കെ പലപ്പോഴും പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസിന്റെ നേതാക്കന്മാരൊക്കെ. അപ്പൊ അവരും മാറുന്നുണ്ട്. അപ്പോ അങ്ങനെ മാറി, അത് മാത്രമല്ല ബഞ്ച് ഓഫ് തോട്ട്സ് ആണല്ലേ കോൾവർക്കറുടെ, അവരെഴുതിയിട്ടുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എന്ന് എഴുതിയെങ്കിലും, എഴുതിയെന്ന് വെച്ചാൽ അത് ഒരു കളക്ഷൻസ് ആണ്, അത് വേറെ സന്ദർഭത്തിൽ ആരോ എഴുതി അതിനെ കോട്ട് ചെയ്താണെന്നൊക്കെ ഇന്ന് പറയുന്നുണ്ട് ആർ എസ് സാർ, അതിന് പല വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. എന്തോ ആയിക്കൊള്ളട്ടെ, ഇന്ന് അവർ അങ്ങനെ പറയൂ, ഇന്നങ്ങനെ പറയുന്നില്ലെന്ന് മാത്രമല്ല ഇന്നിപ്പോ കേരളത്തിൽ തന്നെ എന്താണ്, കേരളത്തിലല്ല ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഗോവ, നോർത്ത് ഈസ്റ്റേൺ രാജ്യങ്ങൾ, അവിടെയൊക്കെ ബി ജെ പിയാണ് ഭരിക്കുന്നത്, ക്രിസ്ത്യാനികളോട് കൂടി ചേർന്നു. കേരളത്തിൽ തന്നെ ക്രിസ്ത്യാനികളെ രണ്ടാക്കി കാസ എന്ന് പറയുന്ന ഒരു വിഭാഗത്തോടെ ഇപ്പൊ എന്ത് ചെയ്തു, ബി ജെ പി കൂട്ടത്തിൽ ചേർത്തു. അപ്പോ ആ നിലപാടുകളൊക്കെ മാറ്റി, ഗോവയിൽ ക്രിസ്ത്യാനിയുടെ സഹായം ഇല്ലാതെ ബി ജെ പിക്ക് ഭരിക്കാൻ നോക്കില്ല, കാരണം അവിടെ ക്രിസ്ത്യനാണ് കൂടുതൽ. അപ്പൊ അവര് നിലപാടുകളിൽ ഒരുപാട് മാറ്റം വരുത്തുന്നുണ്ട്. അങ്ങനെ മാറി മാറി വരികയാണെങ്കിൽ ഹിന്ദുത്വം പിന്നെ അവിടെ ഇല്ലാതെ വരും. അതുപോലെ ഇന്നിപ്പോ ഹിന്ദുത്വത്തിന് പകരം അവർ പറയുന്ന എന്താണ്, ഹിന്ദുത്വം പറയാറില്ല, വികസനം, ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് പറഞ്ഞാൽ മാത്രമേ ജനങ്ങളുടെ വോട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോ ബീഹാറിൽ തന്നെ ഇലക്ഷൻ നടന്നപ്പോ മുസ്ലിങ്ങള് എൻ ഡി എക്ക് വോട്ട് ചെയ്തു, നിതീഷിന്റെ പേരിലായാലും അവർക്ക് വോട്ട് ചെയ്തു, അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഈ ഭൂരിപക്ഷം കിട്ടത്തില്ല. അപ്പൊ ബി ജെ പിയും അവരുടെ നയങ്ങൾ മാറ്റുന്നുണ്ട്, പക്ഷെ വിഷം അടിസ്ഥാനപരമായി അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്, അതാണ് വേറൊരു പ്രശ്നം. പക്ഷെ കാലം മാറുമ്പോൾ ഇതിനൊക്കെ മാറ്റം വരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ഹിന്ദുത്വ ഐഡിയോളജി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മാറുന്നുണ്ട്, അത് നമ്മൾ പറയുമ്പോൾ അക്കാര്യവും പറയുന്നു. കാലത്തിനനുസരിച്ച് അതൊക്കെ മാറുന്നുണ്ട്. അപ്പോ അവര് ഇപ്പൊ എന്താ ഒരു ഇൻക്ലൂസീവായി എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനിയും കൂടെ ഉൾക്കൊള്ളുക എന്നുള്ള ഒരു നയമാണ്. മുസ്ലിങ്ങളിൽ നിന്നൊക്കെ ആരെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പൊ. അബ്ദുള്ള കുട്ടിയൊക്കെ പിടിച്ചൻ കയറ്റിയില്ലേ, അതുപോലെ പല പിന്നെ വേറൊരാളുണ്ടല്ലോ, ഒരു വി സി കോഴിക്കോട് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ വി സി പേര് ആരിഫ് മുഹമ്മദ്, കേരളത്തില് അനീഷ് വലിയ പൊളിറ്റീഷ്യൊന്നും അറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, അവർ പിടിച്ച് അങ്ങോട്ട് അടുപ്പിക്കുന്നുണ്ട്, അവർക്ക് മാറ്റം വരുന്നുണ്ട്. പിന്നെ അയാള് ദേശീയ വൈസ് പ്രസിഡന്റ് സെറ്റി, പിന്നെ ഈ ഹജ്ജ് കമ്മിറ്റിയുടെ എത്രയോ വർഷങ്ങളായിട്ട് അതിന്റെ ചെയർമാൻ, വലിയ അധികാരമുള്ള പണം കയറുന്ന ഒരു പോസ്റ്റല്ലേ, ഒരു മന്ത്രിയെ കാണും വലിയ ക്യാബിനറ്റ് റാങ്കിലല്ലേ ഇരിക്കുന്നു. പിന്നെ അബ്ദുൾ കൂടി രക്ഷപ്പെട്ടല്ലേ ബി ജെ പി ചെന്ന്. പിന്നെ എത്ര ക്രിസ്ത്യാനികളെ ഇപ്പൊ എടുത്തു, കുര്യൻ അതിനെന്താണ് അല്ലല്ല മന്ത്രിയായതും കുര്യൻ മന്ത്രിയായി കളക്ടർ അതെ ഇന്ന് കേരളത്തിൽ നിന്നുള്ള ബെസ്റ്റ് മന്ത്രിയല്ലേ കുര്യൻ അനിലാന്റണി എത്രയോ പേര് അവര് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊക്കെ വലിയ സ്ഥാനമാണ് ചെല്ലുമ്പോഴേ കൊടുക്കുന്നത് അപ്പൊ അവിടെ മനോഭാവം മാറുന്നുണ്ട് പഴയ രീതിയിലൊന്നും ഹിന്ദുത്വം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് അവരും മനസ്സിലാക്കി നേരത്തെ തന്നെ അനിലുണ്ട് അത് മറ്റേ വടക്കൻ ടോം വടക്കൻ സോണിയായുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു അതെ സോണിയുടെ അടുത്ത ആളല്ലായിരുന്നു അങ്ങനെ ഒരുപാട് അവര് ഉൾക്കൊള്ളുന്നുണ്ട് പഴയ കാര്യം പറഞ്ഞിട്ട് ഇന്നും അവരതുപോലെ എന്ന് പറയുന്ന അർത്ഥമില്ല മാറുന്നുണ്ട് പക്ഷെ ഐഡിയോളജി ബേസിക് ആയിട്ട് അതിന് കുഴപ്പം പിടിച്ചാണോ അതുകൊണ്ട് ഇന്നിങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗുരുവിന് ഹിന്ദു എന്ന് പറയുന്നതിൽ കുറച്ച് അപകടമുണ്ട് അത് പറയാതിരിക്കുന്നതാണ് നല്ലത് അങ്ങോട്ട് ആക്രമിക്കില്ല ആര് ഹിന്ദുത്വ പൊളിറ്റിക്സ് അങ്ങനെ പറയുന്നതിന് എന്താണ് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇപ്പൊ ഒരു അക്രമം നടന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഞങ്ങളെ ആക്രമിച്ചിട്ടാണ് ആക്രമിച്ചതെന്ന് പറയും ഒരക്രമം നടന്നു കഴിഞ്ഞു ഇവിടെ തന്നെ ഒരു മതകലഹം നടന്നിരിക്കട്ടെ രണ്ടു കൂട്ടരെയും വിളിച്ചു ചോദിച്ചാൽ എന്ത് പറയും ഞങ്ങളെ അടിച്ചുകൊണ്ട് തിരിച്ചടിച്ചെന്നേ പറയത്തുള്ളൂ അപ്പൊ അക്രമം എന്ന് പറയുന്ന ഒരു ആശയം ഐഡിയോളജിക്കലായിട്ട് അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പം തന്നെയാണ് അത് പ്രതിരോധം എന്ന് പറഞ്ഞാലും ആക്രമം എന്ന് പറഞ്ഞാലും അതിനൊന്നും വ്യത്യാസമൊന്നുമില്ല അടി നടക്കുമ്പം രണ്ടു കൂട്ടരും പറയും ഞങ്ങൾ നിരപരാധികളാണ് അവരാണ് ആക്രമിച്ചത് അതുകൊണ്ട് അടിസ്ഥാനപരമായി വയലൻസ് എന്ന് പറയുന്ന ഒരാശയത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഒരു മിലിറ്റൻസി എന്ന് പറയുമ്പോൾ അത് വയലൻസിന് വേണ്ടിയിട്ടാണ് അപ്പൊ പിന്നെ അത് പ്രതിരോധം എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത് അത് പ്രത്യേകിച്ച് അതുമല്ല നിങ്ങൾ പ്രതിരോധത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതിരോധം എന്ന് പറയുന്നെന്ന് വെച്ചോ അത് വലിയൊരു ഭീഷണി കൂടെയാണ് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുകയാണ് എന്തിനു ആ നമ്മൾ പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ ആയുധങ്ങൾ ഉണ്ടാക്കിയോ ഇത് കാണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയാണ് ആ സമയം പോയി നോക്കാം.